മാരുതൻ പാടുന്നുവോ, മന്ദമാരുതൻ പാടുന്നുവോ, നിൻമുടിയിഴകളിൽ തമ്പുരുമീട്ടി മാരുതൻ പാടുന്നുവോ. സഖീ ഓർമ്മകൾ തേങ്ങുന്നുവോ, മാരുതൻ പാടുന്നുവോ, സഖീ ഓർമ്മകൾ തേങ്ങുന്നുവോ. പോക്കിടം വെയിൽ ചുവപ്പിച്ച പൂമുഖം വാടാതെ കാത്തിടാമെന്നോകഥം, പോക്കിളം വെയിൽ ചുവപ്പിച്ച പൂമുഖം വാടാതെ കാത്തിടാമെന്ന മനോഗതം, അറിയാതെ പോയി നീ കാണാതെ പോയി നീ, അറിയാതെ പോയി നീ കാണാതെ പോയി നീ. പുറമെ ചിരിച്ചവർ ഒളിപ്പിച്ച പൊയ്മുഖം മാരുതൻ പാടുന്നുവോ, സഖീ ഓർമ്മകൾ തേങ്ങുന്നുവോ. ഉള്ളം തിളർന്നാഴം തേടിയ അളവുകോൽ, ഉള്ളവനെ തേടി നീയും പറന്നുപോയി. ഉള്ളം പിളർന്നാഴം തേടിയ അളവുകോൽ, ഉള്ളവനെ തേടി നീയും പറന്നുപോയി. നീറിപ്പുകഞ്ഞു ഞാൻ വാടിക്കരിഞ്ഞു ഞാൻ, നീറിപ്പുകഞ്ഞു ഞാൻ വാടിക്കരിഞ്ഞു ഞാൻ. പൂക്കാതെ പോയൊരാ പൂമരച്ചില്ല പോൽ മാരുതൻ പാടുന്നുവോ, മന്ദമാരുതൻ പാടുന്നുവോ. നിൻമുടിയിഴകളിൽ തമ്പുരുമീട്ടി മാരുതൻ പാടുന്നുവോ, സഖീ ഓർമ്മകൾ തേങ്ങുന്നുവോ, മാരുതൻ പാടുന്നുവോ, സഖീ ഓർമ്മകൾ തേങ്ങുന്നുവോ.